ഭാഷ്യമുണ്ട് 3:2, 1 5 പര അഭിധ്യാനാത്തോ തിരോഹിതം തതുഹ്യസ്യ ബന്ധവിപര്യയോ തഥാപി സ്യാത് പരസീവ തപദാത്മനോ അംശോ ജീവോ അഗ്നേരിവ വിസ്ഫുലിംഗ പറയുന്നു. ജീവൻ പരമാത്മാവിന്റെ അംശം തന്നെയാണ്. അംശം എന്ന് പറയുമ്പോൾ മുഖ്യമായ അംശ അംശിഭാവമല്ല, ദ്വൈതികളും മറ്റ് സ്വീകരിക്കുന്നവനെ ഇവിടെ അംശ അംശിഭാവത്തെ അംഗീകരിക്കുന്നു. പക്ഷേ അത് ഉപാധികമായിട്ടാണ്, ഉപാധികളെ കൊണ്ട് അംശം അംശി എന്ന് പറയാം. ഈശ്വരൻ അംശിയാണ്, ജീവൻ അംശമാണ്. വാസ്തവമല്ല അതിവിടെ പറയുന്നില്ലെങ്കിലും അതാണ് അദ്വൈത സിദ്ധാന്തം. ജീവനും ഈശ്വരനും തമ്മിൽ അങ്ങനെ വാസ്തവത്തിലുള്ള ഒരു അംശംശിഭാവമില്ല. പരസീവ കാവതാത്മനോ അംശോ ജീവ. ഒരു ഉദാഹരണം പറഞ്ഞു, അഗ്നേരിവ വിസ്ഫുലിംഗം. അഗ്നിയുടെ വിസ്ഫുലിംഗം എന്ന് പറയുമ്പോൾ അഗ്നി തന്നെ. തത്രയോ സതി യഥാ അഗ്നി വിസ്ഫുലിംഗയോ സമാന ദഹന പ്രകാശനശക്തി ഭവതഃ ഏവം ജീവൈശ്വര്യോരപി ജ്ഞാനൈശ്വര്യശക്തി തതശ്ച ജീവസ്യ ജ്ഞാനൈശ്വര്യവശാ സങ്കല്പികി സ്വപ്നേ രഥാദി സൃഷ്ടിർഭവിഷ്യതി. ഇവിടെ ഈശ്വരനാണ് സൃഷ്ടി. ഈ ജാഗ്രതത്തിൽ ഈ കാണുന്നതല്ല ഈശ്വര സൃഷ്ടിയാണ്. ഈശ്വര സൃഷ്ടി എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈശ്വരനാണ്. മറ്റൊന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന് നേരത്തെ പറഞ്ഞു. കേവല സങ്കല്പം, സങ്കല്പ മാത്രേണ പരമേശ്വര. കേവല സങ്കല്പം കൊണ്ടാണ് സൃഷ്ടി. ഉപാദാന നിമിത്തം ഒന്നും വേറിട്ട്, തന്നിൽ നിന്ന് വേറിട്ട് ഒന്നിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും കൽപ്പിച്ചാൽ തന്നെ അതൊക്കെ താൻ തന്നെ ഉപാദാനമായിരിക്കുന്നു, നിമിത്തമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈശ്വരനെ അഭിന്ന നിമിത്ത ഉപാദാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൃഷ്ടിയും ഈശ്വരനിൽ നിന്ന് അനന്യമാണെന്ന് പറയുന്നു. അപ്പോൾ അതേ ഈശ്വരന്റെ അംശമാണ് ജീവനെങ്കിൽ എങ്ങനെയാണോ ഈ സൃഷ്ടി ഈശ്വരന്റെ കൽപ്പനയായിരിക്കുന്നത്, അതുപോലെ സ്വപ്നം ജീവന്റെ കൽപ്പനയാണോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ജീവൻ കൽപ്പിക്കുന്നതാണോ പറയുന്നല്ല, അങ്ങനെ കൽപ്പിക്കുന്നതല്ല. കൽപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ സ്വേച്ഛ വരും, സ്വന്തം കൃതി വരും, സ്വന്തം പ്രയത്നം. അതാണ് സങ്കല്പിക്കുന്നിടത്തെല്ലാം അങ്ങനെയാണ്. അപ്പം അങ്ങനെ സ്വന്തം ഇച്ഛയിലൂടെ സ്വന്തം കൃതിയിലൂടെ സൃഷ്ടിച്ചെടുക്കുന്നു എന്നല്ല സ്വപ്നം. പക്ഷെ അങ്ങനെ ആകേണ്ടതല്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട്? ജീവൻ ഈശ്വര അംശമാണ്. ജീവൻ എങ്ങനെയാണോ കൽപ്പനാ സ്വാതന്ത്ര്യമുള്ളത്, അതുപോലെ ജീവനും വേണമല്ലോ. ഈശ്വരന് വേണമെങ്കിൽ കൽപ്പിക്കാം, കൽപ്പിക്കാതിരിക്കാം. പ്രപഞ്ച സൃഷ്ടി കൽപ്പനയിൽ പ്രപഞ്ചമുണ്ടാകും, പ്രളയ കൽപ്പനയിൽ എല്ലാം വിലയിക്കുന്നു. ഇതുപോലെയൊക്കെ ജീവന് സാധിക്കേണ്ടതല്ലേ. പക്ഷെ സ്വപ്നത്തെ അങ്ങനെ ജീവകൽപ്പന എന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവിടെ ജീവസ്വാതന്ത്ര്യമുണ്ട്. ഈശ്വരനെ പോലെ സൃഷ്ടിയിൽ സ്വാതന്ത്ര്യമില്ല. കാരണം അവിടെ നല്ല കാര്യങ്ങളും കാണുന്നുണ്ട്, ചീത്ത കാര്യങ്ങളും കാണുന്നുണ്ട്, ഇഷ്ടമുള്ളതും കാണുന്നുണ്ട്, ഇഷ്ടമില്ലാത്തതും കാണുന്നുണ്ട്. അപ്പോൾ ജീവസ്വാതന്ത്ര്യം അവിടെ ഇല്ല. പിന്നെ അതോടൊപ്പം തന്നെ ഇച്ഛ, തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് സൃഷ്ടിക്കുക, അത് നടക്കത്തില്ല. തൻ്റെ പ്രയത്നം, അതിനും അവിടെ സ്ഥാനമൊന്നുമില്ല. അവിടെ തനിക്ക് യാതൊരു പ്രയത്നവും ആവശ്യമില്ല. അതങ്ങനെ സംഭവിക്കുന്നു അത്രമാത്രം. അത് വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. തത്രൈവം സതി, ജീവനെ ഈശ്വരാംശമായി സ്വീകരിക്കുമ്പോൾ, യഥാ അഗ്നി വിസ്ഫുലിംഗയോ സമാനേ ദഹന പ്രകാശന ശക്തി ഭവത. അഗ്നിക്കും അതിൻ്റെ വിസ്ഫുലിംഗത്തിനും എങ്ങനെയാണോ തുല്യമായിരിക്കുന്നത് ദഹനശക്തിയും പ്രകാശനശക്തിയും, ഏവം ജീവ ഈശ്വരയോ രവി ജ്ഞാനൈശ്വരി ശക്തി, അതുപോലെ തന്നെയാണ് ജീവനും ഈശ്വരനും ഒരുപോലെ. ജ്ഞാനശക്തി ഐശ്വര്യശക്തി എല്ലാം വരണ്ടേ? ഈശ്വരൻ ഐശ്വര്യ സമ്പന്നനാണ്, ഐശ്വര്യം സംബന്ധിച്ച അണിമാദികൾ എല്ലാം ഉണ്ട് ഈശ്വരൻ. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്നതിനുള്ള ഐശ്വര്യം ഈശ്വരനിലുണ്ട്. അതുപോലെ അംശമാണെങ്കിൽ ജീവനും അതൊക്കെ വരേണ്ടതല്ലേ? തദസ് ജീവസ്യ ജ്ഞാനൈശ്വര്യ വശ സങ്കല്പിക്കി സ്വപ്നേരതാദി സൃഷ്ടി ഭൂഷി. അതുകൊണ്ട് സങ്കല്പം കൊണ്ട് ജീവൻ സ്വപ്നത്തിൽ സൃഷ്ടിക്കുന്നു എന്ന് എന്തുകൊണ്ട് കരുതികൂട? ഈശ്വരാംശമായതുകൊണ്ട്. തദസ് ജീവസ്യ ജ്ഞാനൈശ്വര്യ വശ ജ്ഞാനൈശ്വര്യം ഹേതുവായി സങ്കല്പിക്കി രഥാദി സൃഷ്ടി സ്വപ്ന സ്വപ്നത്തിൽ സാങ്കല്പികമായ രഥാദി സൃഷ്ടികൾ സംഭവിക്കും. ഇതി പ്രാപ്തേ അത്ര ഉച്യത്തെ സത്യവിജീവ ഈശ്വരയോരംശാംശിഭാവേ പ്രത്യക്ഷമേവ ജീവസ ഈശ്വര വിപരീത ധർമ്മ പറയുന്നു. നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്. സത്യവി ജീവൈശ്വര്യോ രംശാംശിഭാവം, ജീവനും ഈശ്വരനും തമ്മിൽ അംശാംശിഭാവമുണ്ട്. ഈശ്വരനും ചൈതന്യ സ്വരൂപനാണ്, ജീവനും ചൈതന്യ സ്വരൂപമാണ്. അപ്പോൾ അംശാംശിഭാവം വന്നേ പറ്റൂ അഗ്നിയും വിസ്ഫുലിംഗവും പോലെ. അത് അംഗീകരിക്കുന്നു, ഉപാധികമാണ് എന്ന് കൂട്ടിച്ചേർക്കും. പക്ഷേ പ്രത്യക്ഷമേവ ജീവസ് ഈശ്വര വിപരീത ധർമ്മത്വം, പക്ഷേ ജീവനെ ഈശ്വരനെന്ന് പറയാൻ പറ്റില്ല, സാധ്യമല്ല. എന്തുകൊണ്ട്? ഈശ്വര വിപരീത ധർമ്മത്തോടുകൂടിയാണ് ജീവൻ ഇരിക്കുന്നത്. പരമാർത്ഥം അതായിരിക്കും. പ്രത്യക്ഷമേവ ജീവസ് ഈശ്വര വിപരീത ധർമ്മത്വം. ഇത് അദ്വൈതം മനസ്സിലാക്കുന്നവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരിടത്ത് പറയും, ഈശ്വരൻ തന്നെയാണ് ജീവൻ എന്ന് പറയും. വേറെ തുറയും, അല്ല, ഈശ്വര വിപരീത ധർമ്മത്തോടുകൂടിയതാണ്. അനുഭവത്തിലും അങ്ങനെയാണ്. കാമക്രോധാദികളോടുകൂടിയിരിക്കുന്ന ഈ ജീവൻ അങ്ങനെ ഈശ്വരനാകും. ഇത് ഉപാധിയെ ആശ്രയിച്ചിട്ടാണെന്ന് മനസ്സിലാക്കിയാൽ തീർന്നു പ്രശ്നം. ഉപാധികളെ സ്വീകരിക്കുന്നതുകൊണ്ട് പരമാത്മാവ് തന്നെ വിപരീത ധർമ്മത്തോടുകൂടിയിരിക്കുന്നു. ഉപാധിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവിടെ യാതൊരു ഭേദവുമില്ല, പരമാത്മസ്വരൂപം തന്നെയാണ്. പിന്നെ സങ്കല്പശക്തി, സൃഷ്ടികർത്തൃത്വം തുടങ്ങിയതെല്ലാം ചൈതന്യത്തെ ആശ്രയിച്ചല്ല നടക്കുന്നത്, ഉപാധികളെ ആശ്രയിച്ചിട്ടാണ്. ജീവനെല്ലാം ഉപാധിയൊന്നുമില്ല, അതുകൊണ്ട് ജീവനെ കൊണ്ട് അതൊന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവൻ ഒരിക്കലും ഈശ്വരനാകാൻ സാധിക്കത്തുമില്ല. അത് സാധ്യമായ കാര്യമല്ല. കാരണം ജീവനെന്ന് പറയുമ്പോൾ തന്നെ ഉപാധി മാറിപ്പോയി. അങ്ങനെ ഉപാധി കൊണ്ട് തന്നെ ഈശ്വരൻ നിന്ന് ഭിന്നനായി. പിന്നെ എങ്ങനെ ജീവന് ഈശ്വരനാകാൻ പറ്റും? അത് സാധിക്കത്തില്ല. പിന്നെ ജീവന് പരമാവധി കഴിയുന്നത് ഐശ്വര്യങ്ങളൊക്കെ പ്രാപിക്കുക എന്നുള്ളതാണ്, അത് സാധിക്കും. അതടുത്ത് പറയുന്നുണ്ട്, ഉപാസനകളിലൂടെയും മറ്റും ഐശ്വര്യങ്ങളൊക്കെ സിദ്ധിക്കാം. അപ്പോൾ ഈശ്വര തുല്യനാകും, ഈശ്വരനെ പോലെ, ഈശ്വരനെ പോലെയുള്ള ശക്തി വിശേഷങ്ങളെല്ലാം ജീവനും പ്രകടമാകും. അത്രയൊക്കെയാകാം, അതിനപ്പുറം സാധ്യമല്ല. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് സാധാരണഗതിയിൽ എന്താണ്, ജീവസ്യ ഈശ്വര വിപരീത ധർമ്മത്വം കിമ്മിനർ ജീവസ്യ ഈശ്വര സമാന ധർമ്മത്വം നാസ്തിയവ. എന്താ ഈശ്വര സമാന ധർമ്മത്വം? അന്നൂടെ ജീവനും എന്നിട്ട് ഐശ്വര്യം ജീവനിലും വന്നുകൂടെ എന്നാണ്. ഈശ്വരന്റെ ധർമ്മമാണ് ഐശ്വര്യം, അത് ജീവനിൽ വന്നുകൂടെ എന്നാണ്. ഭിന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന ജീവനിൽ അത് വരാമോ എന്നാണ്. കാരണം ലോകത്ത് അങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നുണ്ടല്ലോ, ഐശ്വര്യയുക്തരായ ആൾക്കാരെ കാണുന്നുണ്ട്, മണിമാദികളോടുകൂടിയ ആൾക്കാർക്ക് കാണുന്നുണ്ട്. എന്ന് പറയുന്നു നാസ്തിയോ, സാധ്യമേ അല്ല. ജഗത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ഈശ്വരനുണ്ട്, അപ്രതിഹതമായ ജ്ഞാൻ ഐശ്വര്യ വൈരാഗ്യങ്ങളോടുകൂടിയ ഈശ്വരൻ, ഇതിലൊന്നും പെടാത്ത ഈശ്വരൻ, സംസാരത്തിലെ ഒരിക്കലും പതിക്കാത്ത ഈശ്വരൻ. അവിടെ ഞാൻ ഐശ്വര്യ ശക്തികൾക്കൊന്നും ഒരു പ്രതിഘാതവും സംഭവിക്കുന്നില്ല, പ്രതിബന്ധം സംഭവിക്കുന്നില്ല, വിഘാതം സംഭവിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നാൽ മാത്രമേ അവിടെ ഈശ്വരത്വം സിദ്ധിക്കുകയുള്ളൂ. അറിവുണ്ടായിരിക്കുക, അറിവില്ലായ്മ ഉണ്ടായിരിക്കുക, അത് ഈശ്വരന് സംഭവിക്കാൻ പാടില്ല. ശക്തി ഉണ്ടായിരിക്കുക, ശക്തി ഇല്ലാതാകുക, അത് ഈശ്വരന് സംഭവിക്കാൻ പാടില്ല. അപ്പൊ ജീവനെ സംബന്ധിച്ചത് സാധ്യമല്ല. ജീവൻ എന്ന് പറയുമ്പോൾ അവിടെ ജീവന് ഉപാധിയെ ആശ്രയിച്ചുകൊണ്ട് ജന്മം തുടങ്ങി മരണം വരെയുള്ള വികാരങ്ങൾക്ക് വിധേയനാകേണ്ടതുണ്ട്. ബാല്യത്തിൽ ജീവന് അവിവേകിയായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അവൻ്റെ വിവേകവും മറ്റും അവൻ്റെ കരണങ്ങളെ ആശ്രയിച്ചാണ് പ്രബുദ്ധമാകുന്നത്. ബാല്യാവസ്ഥയിൽ തന്നെ വിവേകപൂർണനായിരിക്കാൻ കഴിയും. പിന്നീട് എന്തെങ്കിലും ശക്തികളെയൊക്കെ ആർജിച്ചാലും ശരി, അത് പൂർണമായും പരാധീനനായിരിക്കുന്ന ശൈശവത്തിൽ എവിടെ സാധ്യമല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ജീവനിൽ ശക്തി വിശേഷങ്ങൾ പ്രകടമായാൽ ഈശ്വരീയത്വ സാധ്യമല്ല, നാസ്തിയവ. എന്നാ പുനർജീവശീശ്വര സമാന ധർമ്മത്വം നാസ്തിയവ. അങ്ങനെ ഉണ്ടാകില്ലേ എന്ന് ചോദിക്കണം. കിം നാസ്തിയവ എന്ന് ചോദിച്ചാൽ ഇല്ലേ പറയുന്നു. എന്ന നാസ്തിയവ വിദ്യമാനമപി തത്തിരോഹിതം അവിദ്യാദി വ്യവധാന ചോദിക്കുന്നു. നിങ്ങൾ പറയുന്നു ഈശ്വരനും ജീവനും തമ്മിലൊരു ഭേദമില്ല. അങ്ങനെയാണെങ്കിൽ ജീവൻ ഈശ്വരൻ തന്നെയാണല്ലോ. പിന്നെ ഈശ്വരനിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനിലും കാണണ്ടേ? സ്ത്രീയും പുരുഷനും മനുഷ്യനാണെന്ന് പറയും. അപ്പൊ മനുഷ്യനിൽ കാണുന്നത് സ്ത്രീയിലും പുരുഷനിലും എല്ലാം കാണും. അതുപോലെ ഇവിടെ ജീവൻ ഈശ്വര സ്വരൂപനാണെന്ന് തന്നെ പറയുന്നു. പിന്നെ പറയുന്നു ഐശ്വര്യം ഈശ്വരനേ ഉള്ളൂ, നാം നാസ്തിയുക, ജീവനതില്ല എന്ന് പറയുന്നു. ഇതെങ്ങനെ ശരിയാകും? ഈശ്വരനുണ്ടെങ്കിൽ രണ്ടും ഒന്നായതുകൊണ്ട് ജീവനും കാണേണ്ടതാണോ എന്ന് പറയുന്നു. ഉണ്ട്, അത് ശരി, പക്ഷെ അത് മറഞ്ഞിരിക്കുന്നു, തുരോഹിതമായിരിക്കുന്നു എന്നർത്ഥം. ഈശ്വരനുള്ള എല്ലാ ഞാൻ ഐശ്വര്യ ശക്തികളും ജീവനുണ്ട്, കാരണം രണ്ടും ഒന്നാണോ? ഇതിൻ്റെ ആശ്രയം രണ്ടാകാൻ വഴിയില്ല, ഒരേ ഒരു ചൈതന്യത്തിൽ തന്നെയാണ്. പക്ഷേ ജീവനെ സംബന്ധിച്ച് ജന്മം സംഭവിച്ചു, മാതാവിന്റെ ഗർഭപാത്രത്തിൽ ജനനം സംഭവിക്കുന്നു, ലോകത്തിൽ പിന്നെ സൃഷ്ടി സംഭവിക്കുന്നു, ശരീരം ബുദ്ധി അവിദ്യ പ്രാരബ്ധം കർമ്മങ്ങൾ ഇതിൻ്റെ എല്ലാം സ്വാധീനത്തിൽപ്പെട്ടുപോയാൽ പിന്നെ എങ്ങനെയാ ആ ഈശ്വരീയമായ ചൈതന്യം പ്രകടമാകുന്നു? ഐശ്വര്യം അവിടെ പ്രകടമാകത്തില്ല. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതിരിക്കണം, ഇതൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവനല്ല, പിന്നെ ജന്മമില്ല. ജന്മം വന്നോ ശരീരം വന്നു, ശരീരം വന്നോ എല്ലാ ഐശ്വര്യങ്ങളും തിരോഹിതമായി. ജനിക്കുക, എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയിരിക്കുക, അത് സാധിക്കുന്ന കാര്യമില്ല. അത് തിരോഹിതമായിരിക്കുന്നു. അപ്പോൾ പരമാർത്ഥത്തിലുണ്ട്, പക്ഷെ അത് തിരോഹിതമായേ ഇരിക്കും. ഈശ്വരനിൽ ഐശ്വര്യം ഉണ്ടായാലല്ലേ ഈശ്വരനെന്ന് പറയാൻ പറ്റും. വിദ്യമാനമൊക്കെ ഉണ്ടായിട്ടും എല്ലാ ഐശ്വര്യങ്ങളും ജീവനിലുണ്ടായിരുന്നിട്ടും തത്തിരോഹിതം അവിദ്യാദി വ്യവസ്ഥാനം, അവിദ്യാദികൾ കൊണ്ട് മറഞ്ഞിരിക്കുകയാണ്, ഒളിഞ്ഞിരിക്കുകയാണ്. തത്പുന തിരോഹിതം സത് പരമേശ്വരം അവിദ്യായതഃ യതമാനസ്യ ജന്തോഃ വിധൂതധ്വാന്തസ്യ തിമിര തിരസ്കൃത ഇവ ദൃക്ശക്തി ഔഷധവീര്യ ഈശ്വരപ്രസാദ സംസിദ്ധസ്യ കസ്യചിദ്ദേവ ആവിർഭവതി ന സ്വഭാവതയേവ സർവേഷാം ജന്തൂനാ. പക്ഷെ ചിലരിലത് പ്രകടമാകുന്നുണ്ട്, ചില ജീവന്മാരിൽ മാത്രം ഈശ്വരീയത പ്രകടമാകുന്നുണ്ട്. ഈശ്വരീയത എന്ന് പറയുന്ന ഇവിടെ ഉദ്ദേശിക്കുന്ന അണിമാതി ഐശ്വര്യങ്ങൾ, അണിമ മഹിമ തുടങ്ങിയ ഐശ്വര്യങ്ങൾ ചിലടത്ത് പ്രകടമാകുന്നു, അത് ഉപാസനയുടെ ഫലമാണെന്ന് പറയുന്നു. അത് പ്രകടമാകുന്നതും ഇവിടെ പറയുക എന്താണ്, അങ്ങനെ പ്രകടമാകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വേണ്ടത്ര ഉപാസനകളൊക്കെ ചെയ്ത് പരലോകത്ത് പോയി, ബ്രഹ്മലോകത്ത് പോയി അവിടെയാ പ്രകടമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പൂർണ്ണമായി പ്രകടമാകാൻ പറ്റത്തില്ല, എന്തുകൊണ്ട്? ശരീരത്തിരോഹിതം, ഭൗതികമായിരിക്കുന്ന ശരീരത്തെയും മറ്റും ആശ്രയിച്ചല്ലേ ജീവനിരിക്കുന്നു. അപ്പം അതിൻ്റെതായ പരിമിതികൾ വരും. ആത്മാവ് നയനം ചിന്തന്തി എന്ന് പറഞ്ഞാലും ശരീരം ഛേദിക്കപ്പെടുന്നതാണല്ലോ, അതുകൊണ്ടല്ലേ എല്ലാ സിദ്ധന്മാരും മരിച്ചു പോകും. ലോകത്ത് ഏതൊക്കെ സിദ്ധന്മാരുണ്ടായിട്ടുണ്ടോ, അണിമാതി ഐശ്വര്യങ്ങൾ എവിടെയൊക്കെ പ്രസിദ്ധമായിട്ടുണ്ടോ അവരെല്ലാം മരിച്ചു പോകുന്നു, ശരീരം നഷ്ടപ്പെട്ടു പോകുന്നു. അതും പറയുന്നു ശരിക്കും പൂർണ്ണമായും പ്രകടമാകുന്നത് ബ്രഹ്മലോകത്താണ്. ഈശ്വര തുല്യന്മാരാകും, ഈശ്വരനാവേണ്ട ആവശ്യമില്ല. കാരണം ഒരു ഈശ്വരനെ കൊണ്ട് തന്നെ എല്ലാ കാര്യവും നടക്കുമെന്നിരിക്കുക, രണ്ടു മൂന്ന് ഈശ്വരന്മാരുടെ ആവശ്യമില്ല. ഒരാൾ തന്നെ അധികമാണ്, ഈ ജോലികളൊക്കെ ചെയ്യും. അത് തന്നെ ഈശ്വരതുല്യന്മാരാണ്. പിന്നെ അവർ ഈശ്വര ആദേശമനുസരിച്ച് വീണ്ടും ഭൂമിയിലേക്ക് വരും എന്നൊക്കെ ഇനി പറയും. അല്ല, ഈശ്വരൻ ഒന്ന് തന്നെ പര്യാപ്തമാണ്. തുല്യത എന്ന് പറയുമ്പോൾ തന്നെ ഭേദമുള്ളിടത്തെ തുല്യതയുള്ളൂ, ഒന്നായ പിന്നെ തുല്യത്വം. അതവിടെ സാധ്യമാവും, പൂർണ്ണമായ ഐശ്വര്യങ്ങളൊക്കെ പ്രകടമാവും. വീണ്ടും മനുഷ്യ ശരീരത്തിൽ വരുമ്പോഴോ ജന്മമായി, ഈശ്വരൻ അതുപോലെ ജന്മമുള്ള ആളാണ്, മരണമായി. പിന്നെ ചിലരെ കുറിച്ചൊക്കെ പറയും, എന്താണോ അവർക്ക് ജനനവും മരണവും ഇല്ലാതെ ശരീരത്തോടുകൂടി ഇരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ തന്നെയും മനുഷ്യ പഞ്ചഭൗതികമായി ഈ ശരീരത്തോടുകൂടി ഇരിക്കാൻ പറ്റില്ല. ഈ ശരീരത്തിന് അതിൻ്റെതായ പരിമിതിയുണ്ട്. അത് ഷഡ്ഭാവ വികാരങ്ങൾക്ക് വിധേയമായേ പറ്റും, മരിച്ചേ പറ്റും. അതുകൊണ്ടാണ് സിദ്ധന്മാരെല്ലാം മരിച്ചു പോകുന്നത്. ശശീരന്മാരായി നിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കഥകളുണ്ട്. എന്താണ് ചിലരൊക്കെ ഇങ്ങനെ ദിവ്യമായ ശരീരം സ്വീകരിച്ചു കഴിയുന്നുണ്ട്. അത് ഇവിടെയും പറയുന്നുണ്ട്, ദിവ്യമായ ശരീരം സ്വീകരിച്ചു കഴിയുന്നത് ബ്രഹ്മലോകത്തിലാണ്. ഇവിടെ ഇത്ര ഭൗതിക ശരീരമല്ല ബ്രഹ്മലോകത്തിൽ ദിവ്യ ശരീരം. ബ്രഹ്മലോകത്തിൽ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നു. മനുഷ്യലോകത്തിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും മനുഷ്യ ശരീരം തന്നെ സ്വീകരിക്കുന്നു. അതാത് ലോകങ്ങൾക്ക് വേണ്ട ശരീരം സ്വീകരിക്കുന്നു. അതിലെ നമ്മൾ പ്രേതങ്ങൾക്കെല്ലാം സാരി ഉടുപ്പിക്കുന്നു. സാരി ഉടുക്കാത്ത പ്രേതത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ട്? സാരി ഉടുത്താ വരുന്നു. കാരണം ഈ ലോകത്ത് വരുമ്പോൾ എന്ത് വേണം? സാരി വേണം. പ്രേത ലോകത്തതിൻ്റെ ആവശ്യമില്ല. ഞാനിതുവരെ കണ്ടിട്ടുള്ള എല്ലാ പ്രേതങ്ങൾക്കും സാരിയുണ്ട്. ഇതൊക്കെ മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് അറിയാതെ അംഗീകരിച്ചു പോവുകയാണ്. അവന് പ്രേതം വേണം, എന്നാൽ സാരിയും വേണം. എന്നാ പാൻസ് ഇട്ട പ്രേതത്തെ വളരെ വിരളമായിട്ട് കാണാൻ പറ്റും, അങ്ങനെ കാണാറില്ല. അപ്പോ ഇവിടെ പറയുന്നത്, അവിടെ ബ്രഹ്മലോകത്തിൽ അങ്ങനെ ദിവ്യ ശരീരത്തോടുകൂടി ഇരിക്കുന്നു. അവിടെയാണ് എല്ലാ അണിമാതി ഐശ്വര്യങ്ങളും പൂർണ്ണമായിരിക്കുന്നു. സത്യകാമ സത്യസങ്കല്പ എന്നെല്ലാം പറയും. ഇതിനെല്ലാം ശാസ്ത്രീക പ്രമാണഗമ്യം, ശാസ്ത്രം മാത്രമേ ഉള്ളൂ പ്രമാണം. നമ്മളിത് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലോകമുണ്ടെന്നോ, അവിടെ പോയി ദിവ്യ ശരീരത്തോടുകൂടി ഇരിക്കുന്നു എന്നുള്ളതിനോ ശാസ്ത്രമല്ലാതെ വേറെ പ്രമാണമൊന്നുമില്ല. അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് അംഗീകരിക്കാം, വിശ്വാസമില്ലെങ്കിൽ തള്ളിക്കളയാം. എന്തായാലും ഈ ലോകത്ത് ഈ ശരീരത്തോടുകൂടി വരുമ്പോൾ അതിൻ്റെതായ പരിമിതികൾ വരും. അവിടെ ബാല്യവും ശേഷവും ബാല്യവും യൗവനവും വാർദ്ധക്യവും എല്ലാം വരും. ഏത് വലിയ സിദ്ധനായാലും ശരി, അപ്പൊ ദിവ്യ ശരീരമാണെങ്കിൽ അവിടെ രോഗം പീഡ ഇതൊന്നും വരത്തില്ല. വിശപ്പ് ദാഹം അതിൻ്റെ കാര്യം പറയാനേ ഇല്ല. എല്ലാം ഐശ്വര്യസിദ്ധമാണ്. സങ്കല്പം കൊണ്ടെല്ലാം ശ്രദ്ധിക്കുന്നു. അപ്പൊ പറയുന്നത് തേജോമയമായ ശരീരമുള്ളവരാണെന്ന് പറയുന്നു. ഇതിന് ശാസ്ത്രമാണ് പ്രമാണം. പ്രേതത്തെ സാരി പിടിപ്പിക്കുന്നവര് അവർക്ക് ഡ്രസ്സിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഡ്രസ് കോഡില്ല. ദിവ്യ ശരീരമാകുമ്പോൾ പിന്നെ എന്തിനാ? അപ്പൊ നമ്മുടെ ശരീരത്തിലെ പോലെ കരച്ചരണാദി അവയവങ്ങളുടെ ആവശ്യമില്ല. അതിന്റെ ആവശ്യം നമുക്ക് സ്ഥൂലത്തിലല്ലേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ടായിരിക്കുമെന്ന് ധരിച്ചിട്ടാണ് നമ്മൾ പ്രേതത്തിനെ സാരി പിടിപ്പിക്കുന്നത്. സൂക്ഷ്മ ശരീരത്തിൽ സ്ഥൂല അവയവങ്ങളൊന്നും കാണാൻ ഒരു വഴിയില്ലല്ലോ. പിന്നെന്തിനാ സാരി പിടിപ്പിക്കുന്നു? അതുകൊണ്ട് ഇനി മേലാൽ ആരും പ്രേതത്തിന് സാരി പിടിപ്പിക്കുന്നു. കാരണം അവയവങ്ങളെല്ലാം സ്ഥൂല ശരീരത്തിലേ ഉള്ളൂ. മനസ്സിലുണ്ടോ? നമ്മുടെ മനസ്സിലുണ്ടോ? ഇല്ലല്ലോ. അപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. തൈജസമാണ് എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ അവയവങ്ങളുണ്ടോ? ഇല്ല. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രേതത്തിനെ കുറിച്ച് പറയുന്നത് പ്രേതലോകത്തിൽ പറ്റിയ ശരീരം. ഓരോരോ ലോകത്തിനും വേണ്ട ശരീരങ്ങൾ പറഞ്ഞില്ലേ? വായവീയ ശരീരം, തൈജസ ശരീരം, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ശരീരങ്ങളുണ്ട് എന്ന് ശാസ്ത്രത്തിൽ പറയുന്നു. കൃത്യമായി എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഇങ്ങനെ മനുഷ്യന്റെ ഇതൊക്കെ മനുഷ്യന്റെ ഓരോ ഭാവനകളും സങ്കല്പങ്ങളും അല്ലേ? അതിനപ്പുറം ഇതിന് വേറെ പ്രമാണമൊന്നുമില്ലല്ലോ. ചിലർ പ്രേതത്തെ കാണുന്നു, സംസാരിക്കുന്നു. ചിലർ കാണുന്നില്ല, സംസാരിക്കുന്നില്ല. അതൊക്കെ മനുഷ്യന്റെ സങ്കല്പമനുസരിച്ചിട്ടാണ്. ഈ ലോകം തന്നെ സങ്കല്പ സൃഷ്ടമാണെങ്കിൽ പിന്നെ പ്രേതത്തിന്റെ കാര്യം പറയണം. അപ്പൊ അവിടെ ഇങ്ങനെയൊക്കെ കൽപ്പിക്കുന്നു, അങ്ങനെ പ്രേത ശരീരമുണ്ട് എന്നെല്ലാം പറയുന്നു. ഇവിടെ പറയുന്നതനുസരിച്ച് ഓരോ ജീവലോകത്തിനും വേറെ വേറെ വാസിഷ്ഠത്തിനും മറ്റും പറയുന്നു. ഈ ജീവലോകം പോലെ തന്നെ പല പല ജീവലോകങ്ങളുണ്ട്. ആ ജീവലോകങ്ങളിലെല്ലാം അതാത് ലോകത്തിനനുസരിച്ച് ശരീരങ്ങളുമുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അത് യോഗി പ്രത്യക്ഷമാണെന്ന് പറയുന്നുണ്ട്, അങ്ങനെയും പറയുന്നുണ്ട്. അപ്പൊ ദിവ്യ ശരീരത്തോടുകൂടി ഇവിടെ പറയുന്ന അതാണ്. ബ്രഹ്മലോകത്തിൽ, ഹിരണ്യഗർഭ ലോകത്തിലാണ് അങ്ങനെയൊക്കെ കഴിയുന്നത്. തപ്പുന തിരോഹിതം സത് പരമേശ്വര അവിദ്യായത. പരമേശ്വര അവിദ്യാനം എന്ന് പറയുന്ന ഉപാസന. ഉപാസന കൊണ്ട് പല വഴിക്കും പോകാം. ഉപാസനയിലൂടെ ചിത്തശുദ്ധി വന്ന് ജ്ഞാനം പ്രാപിച്ച് ഇതെല്ലാം അസ്തമിക്കാം. ഇഹലോകമില്ല, പരലോകമില്ല, ബ്രഹ്മലോകമില്ല, ഭൗതിക ശരീരമില്ല, ദിവ്യ ശരീരമില്ല. അങ്ങനെയും ഒരു നിഗമനത്തിൽ എത്തിച്ചേരാം. മറിച്ച് ഉപാസന കൊണ്ട് ഈശ്വരനിൽ നിന്ന് ദിവ്യമായ ശരീരം നേടി ദിവ്യ ഭോഗങ്ങളൊക്കെ അനുഭവിച്ച് അങ്ങ് ബ്രഹ്മലോകത്തിൽ കഴിയാം. ഇങ്ങനെയും പറയാം, രണ്ടും പറയുന്നുണ്ട് ശാസ്ത്രം. അങ്ങനെ പറയുന്നു ശ്രുതി, അങ്ങനെ പറയുന്നു, അതിനത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. അതുകൊണ്ട് അവിടെ യുക്തി കടത്തിയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമുണ്ട്. അതെങ്ങനെ ശരിയാകുമെന്നുള്ള രീതി. അങ്ങനെ പറയുന്നു, നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാം, അല്ലാതെ തള്ളിക്കളയാമെങ്കിൽ തള്ളിക്കളെ. അത് അവരവരുടെ ഇഷ്ടമാണ്. എന്നുവെച്ചാൽ അവിടെ യുക്തി വിചാരം സാധ്യമല്ല എന്നർത്ഥം. പുനഃസ്ഥിരോഹിതം സത് പരമേശ്വര അഭിധ്യായത ഈശ്വരനെ ഉപാസിച്ചു കഴിഞ്ഞാൽ യതമാനസ്യ ജന്തോ, അങ്ങനെ വളരെ പരിശ്രമിക്കുന്ന ജീവന്, അവൻ യതമാനനായിരിക്കണം എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുന്നവനായിരിക്കണം. അതും ശാസ്ത്രോക്ത മാർഗേണ എന്നൂടെ പറയേണ്ടി വരും. ശാസ്ത്രം നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഗുരു നിർദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ പരിശ്രമിക്കുന്നവന് വിധൂതധ്വാന്തസ്യ, അവന്റെ അന്ധകാരം നശിക്കുന്നു, അവിവേകം നശിക്കുന്നു. തിമിര തിരസ്കൃത ദൃക്ശക്തി ഔഷധവീര്യാ ഇവ എന്നാണ്. തിമിര തിരസ്കൃത ദൃക്ശക്തി, തിമിരം കൊണ്ടും മറഞ്ഞുപോയ കാഴ്ച, അതാണ് തിമിര തിരസ്കൃത ദൃക്ശക്തി. ഔഷധവീര്യാദിവ, ഔഷധത്തിന്റെ വീര്യം കൊണ്ട് എങ്ങനെയാണോ തിരിച്ചു വരുന്നു, അതുപോലെ സർവ ഐശ്വര്യ യുക്തമാണ് തൻ്റെ ഈശ്വരീയമായ സ്വരൂപം. പക്ഷെ അത് അവിദ്യ കൊണ്ട് ശരീര താതാത്മ്യം കൊണ്ടെല്ലാം മറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈശ്വരനെ ഉപാസിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ തിമിരം കൊണ്ട് അന്ധനായവന് ചികിത്സ കൊണ്ട് കാഴ്ച തിരിച്ചു കിട്ടുന്ന അതുപോലെ, അങ്ങനെ ഈശ്വരപ്രസാദം കൊണ്ട് സംസിദ്ധസ്യ, സമ്യക് സിദ്ധിയെ നേടിയവന് കസ്യജി ദേവാവിർ പോലെ, അങ്ങനെയുള്ള ആർക്കോ ചിലർക്ക് മാത്രം ഈശ്വരീയത പ്രകടമാകുന്നുണ്ട്. എന്ന സ്വഭാവദൈവ സർവേഷാം ജന്തുവിനാണ്, എല്ലാ ജീവികൾക്കും അവൻ ഈശ്വരനായിരുന്നിട്ടും ഒരു ഈശ്വരതയും സ്വഭാവത തനിയെ അങ്ങ് പ്രകടമാകുക, അത് നശിക്കത്തില്ല, അത് നടക്കത്തില്ല. അപ്പൊ ഇവിടെ ഈ ഈശ്വരീയത എന്ന് പറയുന്ന എന്താണെന്നുള്ളത് രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഇത് പറഞ്ഞ പൊതുവായ കാര്യമാണ്, ഈശ്വരനെ ഉപാസിക്കുക, അതുകൊണ്ട് അവന്റെ അന്ധകാരം, ഉള്ളിലെ അന്ധകാരം നശിക്കുക, അജ്ഞാനം നശിക്കുക, അണിമാതി ഐശ്വര്യങ്ങളോട് കൂടിയാണോ അവൻ പിന്നീട് കാണപ്പെടുന്നത് അതോ മുക്തനായിട്ടാണോ എന്നുള്ളതാണ്. രണ്ടും പറയുന്നു. ഈശ്വരപ്രസാദം കൊണ്ട് നേടുക എന്ന് പറയുന്നത് എന്താ, ഐശ്വര്യമാണോ മുക്തിയാണോ, അത് അടുത്ത് പറയുന്നു. അതിൽ പ്രധാനപ്പെട്ട എന്താണോ ഇവിടെ പറഞ്ഞു എന്താണോ, ആ ഈശ്വരീയത സർവജീവികളിലും ഉണ്ടെങ്കിലും അപൂർവം ചിലർക്ക് മാത്രമേ അത് പ്രകടമാകുന്നുള്ളൂ. ന ഏവ സർവേഷാൻ ജന്തുവിന ന, സ്വയം പ്രകടമാകുന്നില്ല എന്നാണ്. എന്നാൽ ചിലർക്ക് പ്രകടമാകുന്നുണ്ട്. അപ്പോൾ ഈശ്വര്യത പ്രകടമാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്താണ്, അണിമാതി ഐശ്വര്യത്തോടുകൂടി ഒരു വ്യക്തി ഉപാസനയിലൂടെ അങ്ങനെ ഒരു അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു, അതാണോ ഈശ്വരപ്രസാദം കൊണ്ട് സിദ്ധിക്കേണ്ടത്. ആദ്യം പറയുന്ന അതല്ല, തദോഹി ഈശ്വരാദീതോരസ് ജീവസ്യ ബന്ധമോക്ഷബോധ. ഇവിടെ ഈശ്വരപ്രസാദം കൊണ്ട് നേടുന്നു എന്ന് പറയുന്നത് ബന്ധമോക്ഷങ്ങളെ സംബന്ധിച്ചാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബന്ധവും ബന്ധത്തിനും കാരണക്കാരൻ ഈശ്വരൻ തന്നെ. എന്തുകൊണ്ട് ഈശ്വരൻ സൃഷ്ടിച്ചുകൊണ്ടല്ലേ ഈ ബന്ധം വന്നത്? മോക്ഷത്തിനും കാരണക്കാരൻ ഈശ്വരൻ തന്നെ. അതിനാണല്ലോ ഈശ്വര ഉപാസന ഇവിടെ വിധിച്ചത്. ബന്ധമില്ലെങ്കിൽ പിന്നെ ഉപാസനയുടെ ആവശ്യമുണ്ടോ? എല്ലാത്തിനും കർത്താവായിരിക്കുന്ന ഈശ്വരനാണെങ്കിൽ പിന്നെ ഇതിനെല്ലാം ഉത്തരവാദി ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ തന്നെയാണ് ഈ ശരീരത്തെ സൃഷ്ടിച്ചത്, ആ ശരീരത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് തനിക്ക് ഈ ശരീരത്തിൽ അഭിമാനം വന്നത്. ഇനി ഈശ്വരൻ തന്നെയാണ് വിവേകത്തെ ഉണ്ടാകുന്നു, അതുകൊണ്ട് തന്നെയാണ് താൻ ഈ ശരീരാഭിമാനത്തിൽ നിന്ന് മുക്തനാകുന്നു. ബന്ധമോക്ഷ വ്യവസ്ഥ ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് ഈശ്വരശിഷ്ടം തന്നെ. അതിൽ പിന്നെ ജീവന്റെ പങ്കെന്താണെന്നുള്ളത് വേറെ. പക്ഷെ ഇത് സാമാന്യമായി ഈശ്വരനെ തന്നെ കാരണമായി സ്വീകരിക്കാം. പറഞ്ഞ സാമാന്യമായ കർണം എന്ന് പറയുന്നത് സാധാരണ കർണം എന്ന് പറയുന്നത് അതാണ് പറഞ്ഞത്. അതിൽ ജീവന്റെ പങ്കുണ്ടെന്ന്, ജീവന്റെ പങ്കോടെ ഉണ്ട്. സൃഷ്ടി എന്ന് പറയുന്നത് ഈശ്വരന്റെ സൃഷ്ടി, അതാണ് മുഖ്യം. ജീവന്റെ സൃഷ്ടിയുണ്ട്, അതും അവഗണിക്കാൻ പാടില്ല. അപ്പൊ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്ന സംസാരവും ഉണ്ട്, ജീവൻ സൃഷ്ടിക്കുന്ന സംസാരവും ഉണ്ട്. രണ്ടിനെ കുറിച്ചുകൂടെ പറയുന്നു, ഏകപക്ഷീയമായിട്ടല്ല. ഈശ്വരനാണ് എല്ലാ ഉത്തരവാദിത്വം, തനിക്കൊരു പണിയില്ലെന്ന് പറയുന്നില്ലല്ലോ. ഈശ്വര സൃഷ്ടമായ സംസാരമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. പഞ്ചഭൂതാത്മകമായിരിക്കുന്നു ഈ സംസാരം, ഈ ശരീരം ഉൾപ്പെടെയുള്ള സംസാരം ഈശ്വര സൃഷ്ടമാണ്. എന്നുവെച്ചാൽ ഈശ്വരന്റെ നിയമവിധേയമായി പ്രവർത്തിക്കുന്നതല്ല ഈശ്വര സൃഷ്ടമാണ്. ഇവിടെ താനും നിയമം ഉണ്ടാകുന്നു, തന്റെ നിയമം അനുസരിച്ച് പലതിനെയും താനും പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ജീവസൃഷ്ടമായ സംസാരം അതുകൊണ്ട്. അപ്പൊ ജീവസൃഷ്ടമായ സംസാരത്തിലിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നും പറയാം, ഈശ്വര സൃഷ്ടമായ സംസാരത്തിലിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നും പറയാം. ഈശ്വരനാണ് സംസാരത്തിന് ഹേതുവെന്ന് പറയാം, ജീവനാണ് സംസാരത്തിന് ഹേതുവെന്നും പറയാം. ഇവിടെ ഈശ്വരപ്രസാദം കൊണ്ട് മുഖ്യമായി ഈശ്വര ഉപാസനയിലൂടെ ഈശ്വരപ്രസാദം കൊണ്ട് മുഖ്യമായി സിദ്ധിക്കുന്നത് ബന്ധമോക്ഷങ്ങളാണ്. ഈശ്വരാധിഹേതു തസ്യ ജീവസ്യ ബന്ധമോക്ഷ ഉപാസന. അതിനൊക്കെ സമാധാനം പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞിടത്ത് നിൽക്കുക, പറയാത്തടത്തേക്ക് പോകാതിരിക്കുക. പറഞ്ഞിടത്ത് തന്നെ മനസ്സ് നിൽക്കണം, പറയാത്തടത്ത് പോയാൽ പറഞ്ഞു തീരാൻ പറ്റില്ല. നമ്മുടെ രണ്ടുപേരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞെൻ്റെ ഉറക്കം നഷ്ടപ്പെടും, കേൾക്കുന്നയാൾക്ക് കേട്ടും ഉറക്കം നഷ്ടപ്പെടും. അപ്പം പറയുന്നിടത്ത് മനസ്സിനെ നിർത്തണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സമാധാനം പറഞ്ഞു കഴിഞ്ഞു. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. തതോ ഈശ്വര ഹേതോഹോ, ഇതിനെല്ലാം നിമിത്തമാണ് ഈശ്വരൻ. ഹേതു എന്ന് വെച്ചാൽ നിമിത്തം. അതുകൊണ്ട് എന്ത് വരുന്നു? അസ്യ ജീവസ്യ ബന്ധമോക്ഷോഭവത. ജീവന് ബന്ധമോക്ഷങ്ങൾ സംഭവിക്കുന്നു. രണ്ടിനും ഹേതു ഈശ്വരനാണ്. ഈശ്വരനും ഉണ്ട് അതിൽ ഹേതുത്വം എന്ന് പറയും. ജീവന്റെ പങ്കും ഉണ്ട് പറഞ്ഞതാണ്. അപ്പൊ ജീവന്റെ പങ്കിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞത്. എന്താണ് അവിദ്യായത യതമാനസ്യ എന്നെല്ലാം പറഞ്ഞു ജീവന്റെ പങ്ക് കാണിക്കുകയാണ്. ഈശ്വരന്റെ പങ്കിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു ഈശ്വരപ്രസാദ സംസിദ്ധസ്യ എന്ന് പറഞ്ഞു. ഈശ്വരന്റെ അത് വേറെ ഒരു വിഷയത്തിൽ പറയുന്നതാണ്. നിന്നെ പാപത്തിൽ നിന്നും പാപത്തിലേക്ക് നയിക്കുന്നതും ജന്മത്തിൽ നിന്ന് ജന്മത്തിലേക്ക് നയിക്കുന്നതും ഞാൻ തന്നെ. ബന്ധനത്തിൽ നിന്ന് മുക്തിയിലേക്ക് നയിക്കുന്നതും ഞാൻ തന്നെ. അതും വേറിടത്ത് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണത്. രണ്ടും എങ്ങനെ ശരിയാകും എന്നൊക്കെ ഉള്ള കാര്യം നമ്മുടെ ചർച്ച ചെയ്തതാണ്. ഈശ്വരാധിഹേതോഹോ അസ്യ ജീവസ്യ ബന്ധമോക്ഷോഭവതഃ. ബന്ധമോക്ഷങ്ങൾ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ഹേതുവിനെ ആശ്രയിച്ചിട്ടാണ്. ഈശ്വരൻ എന്ന് പറയുന്ന ഒരു തത്വത്തെ അതിനെ ഗ്രഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ഈശ്വരന്റെ ആ ഈശ്വരീയതയെ ഉല്ലംഘിക്കുന്നതിന് ഇവിടെ മറ്റൊന്നുമില്ല. ഒന്നിനും അതിനെ ഉല്ലംഘിക്കാൻ പറ്റില്ല, അതിക്രമിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തൊക്കെ സംഭവിക്കുന്നു എല്ലാം ഈശ്വരാധീനം തന്നെ. ദൈവാധീനം ജഗത് സർവം എന്ന് പറയും. പിന്നെ ഈശ്വരന്റെ റോൾ എന്ത്, ജീവന്റെ റോൾ എന്ത് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കണം എല്ലാം ഈശ്വരാധീനമാണ് എന്നുള്ള കാര്യം. ആ തത്വത്തിൽ നിന്നുകൊണ്ടാണ് പിന്നെ പറയുന്നത് ഇത് ഈശ്വരകൃതമാണ്, ഇത് ജീവകൃതമാണ് എന്നെല്ലാം പറയുന്നു. തഥാച ശ്രുതി, ശ്രുതി ഇക്കാര്യം പറയുന്നു. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞ ഈശ്വരപ്രസാദം കൊണ്ട് നേടേണ്ടത് എന്താ? മുക്തിയാണ്. ബന്ധം അത് ഇനി നമുക്ക് നേടേണ്ട ആവശ്യമില്ല, സംഭവിച്ചു കഴിഞ്ഞു. ആര് നിമിത്തമായിട്ടായാലും ശരി, അത് സംഭവിച്ചു കഴിഞ്ഞു. നേടേണ്ട കാര്യം പറയുമ്പോൾ ഒന്നേ ഉള്ളൂ, മുക്തി, ഈശ്വരപ്രസാദം കൊണ്ട്. അതാദ്യം പറയുന്നു, ജ്ഞാത്വാ ദൈവം സർവപാശാപഹാനിഹി ക്ഷീണൈഹി ക്ലേശൈഹി ജന്മമെത്തു പ്രഹാണി. ആ ഈശ്വര സ്വരൂപ അപരിജ്ഞാന ബന്ധ തസ്വരൂപ പരിജ്ഞാനാഥെന്നാണ്. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. തസ്വരൂപ പരിജ്ഞാനാത്ത് മോക്ഷ, വെർഡിംഗ് മിസ്റ്റേക്ക്. ഈശ്വരസ്വരൂപ അപരിജ്ഞാനം കൊണ്ടാണ് ബന്ധം എന്ന് പറയുന്നത്. ഈശ്വരൻ തന്നെയാണ് ഈ സംസാരത്തെ ഇങ്ങനെ സൃഷ്ടിച്ചത്. അപ്പൊ സംസാര ഹേതു, ബന്ധഹേതു ഈശ്വരൻ തന്നെ. പക്ഷെ അവിടെ മോക്ഷത്തിനുള്ള ഉപായവും ഉണ്ട്, സൃഷ്ടി തന്നെ ഉണ്ട്. അതെന്താണ്? ഈശ്വര സ്വരൂപ പരിജ്ഞാനമാണ്. ഈശ്വരനെ കുറിച്ച് പറയുന്നത് എന്താണോ, ഈശ്വരന്റെ ജ്ഞാനശക്തി, പ്രിയാശക്തി, ഇതിനെ ആശ്രയിച്ച് സർവവും സംഭവിക്കുന്നു എന്നാണ് ഇച്ഛാശക്തി. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എല്ലാത്തിനും ഈശ്വരന്റെ ഇച്ഛയുണ്ട്, അല്ലാതെ അത് സംഭവിക്കത്തില്ലല്ലോ. അത് അംഗീകരിച്ചുകൊണ്ടാണ് ചിലടത്തൊക്കെ പറയുന്നത് എന്താണ്, സംസാരമെന്ന് പറയുന്നത് ദുഃഖഭൂയിഷ്ടമെന്നാണ് പറയുക. അത്യധികം ദുഃഖമുണ്ട്. പക്ഷെ അതിനെ തന്നെ ഒരു മുക്തിക്കുള്ള ഉപായമായി സ്വീകരിക്കുമ്പോൾ ചിലർ പറയും എന്താണ്, ഈ ദുഃഖഭൂയിഷ്ടമായിരിക്കുന്ന സംസാരം തനിക്ക് ലഭിച്ചതും ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്, കാരണം ഇത് ലഭിച്ചത് കൊണ്ടാണല്ലോ മുക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറയും. ദുഃഖവും ഈശ്വരപ്രസാദം എന്നൊക്കെ പറയുന്നത് അങ്ങനെയുണ്ട്. അതിനെ മുക്തിക്കുള്ള ഒരു ഉപായമായി സ്വീകരിക്കുന്നവരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. മറിച്ച് അവിടെ എന്താണ് ബന്ധം, എന്താണ് മോക്ഷം എന്നുള്ള വിവേചനമില്ലെങ്കിൽ പറയും നല്ലതല്ല ഈശ്വരൻ എന്നത്, ബാക്കിയെല്ലാം സ്വയം കൃത അനർത്ഥം എന്നിങ്ങനെ പറയും. പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. അത് എല്ലാം നമുക്ക് മനസ്സിലാക്കാം അതാതിന്റെ വഴിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞു ഈശ്വരപ്രസാദ സംസിദ്ധസ്യ ജീവസ്യ എന്നാണ്. ഈശ്വരപ്രസാദ ബന്ധമോക്ഷ ഭവത എന്നെല്ലാം പറഞ്ഞു, ഈശ്വരഹേതോഹോ എന്നും പറഞ്ഞു. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞു വന്ന അണിമാതി ഐശ്വര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, മോക്ഷത്തെക്കുറിച്ച് പറയുന്നു. ഈശ്വര ഹേതുവായി മുഖ്യമായി ശ്രദ്ധിക്കേണ്ടത് മോക്ഷം തന്നെയാണ്. അതെങ്ങനെ ശ്രദ്ധിക്കും? ഈശ്വരസ്വരൂപ പരിജ്ഞാന മോക്ഷം, ഈശ്വരസ്വരൂപ അപരിജ്ഞാന ബന്ധം. വാണിമാതെ ഐശ്വര്യങ്ങളോ അത് ഈശ്വരസ്വരൂപ പരിജ്ഞാനം കൊണ്ട് കിട്ടുന്നതല്ല. ഈശ്വരസ്വരൂപ പരിജ്ഞാനം എന്ന് പറയുന്നത് ഈശ്വരനെ കുറിച്ചുള്ള സമ്യജ്ഞാനം, അത് ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. അവിടെ പിന്നെ എല്ലാം അവസാനിക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളും അവിടെ തീരുന്നു. അവിടെ പിന്നെ ഈശ്വരൻ തന്നെ വേറിട്ട് ഐശ്വര്യയുക്തനായിട്ടില്ല. പിന്നെ എന്താ അവിടെ ഈശ്വര ഐശ്വര്യത്തിന്റെ ആവശ്യം? ഐശ്വര്യമെല്ലാം സ്വീകരിക്കുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടിയാണ്. ആ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ പോലും വാസ്തവത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ള ബോധമാണെങ്കിൽ പിന്നെ എന്തിനാ ഐശ്വര്യയുക്തനായ ഈശ്വരൻ? അവിടെ ഈശ്വരന്റെ ആവശ്യമില്ല. എപ്പോ ജീവഭാവമുണ്ടോ അപ്പോൾ മാത്രമേ ഈശ്വരഭാവത്തിന്റെ ആവശ്യം വരുന്നുള്ളൂ. ജീവഭാവവും ഈശ്വരഭാവവും ഒരുപോലെ ബാധിതമായി കഴിഞ്ഞ എന്ന് പറയേണ്ടി വരും. തിരസ്കരിക്കുക എന്ന് പറയാം, പക്ഷെ ഈശ്വരനെ തിരസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്ക് സങ്കടം വരും. അതുകൊണ്ട് ആ വാക്കിന് പകരം എന്തുപയോഗിക്കാം? അത് ബാധിതമായി കഴിഞ്ഞാൽ. ബാധിതമെന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്ക് മനസ്സിലാകത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. മനസ്സിലാകാത്തതല്ല അവർക്ക് വലിയ ഇഷ്ടമാണ്. അത് ബാധിതമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ ഐശ്വര്യത്തിന് എന്താ പ്രസക്തി? അണിമാദികൾക്ക് അവിടെ എന്താ പ്രസക്തി? യാതൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് ആദ്യം പറയുന്ന മുക്തിയെക്കുറിച്ചാണ്. ഈശ്വരനെ ഉപാസിക്കുന്നവന് ഉണ്ടാകുന്ന മുക്തി പറഞ്ഞു. ഐശ്വര്യാദികളെല്ലാം വിദ്യമാനം അപി ഉണ്ടെങ്കിലും അത് തിരോഹിതമായിരിക്കുന്നു എന്നിവരും ഇവിടെ ഐശ്വര്യം എന്ന് പറയുന്നതിന് ഇന്ദ്രജാലങ്ങൾ മാത്രമല്ല ഐശ്വര്യം എന്ന് പറയുന്നത്. മുഖ്യമായ ഐശ്വര്യം എന്ന് പറയുന്നത് ഈശ്വരീയത എന്ന് പറയുന്നത് ജ്ഞാനം തന്നെ. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഐശ്വര്യങ്ങൾക്കെല്ലാം സ്ഥാനമുണ്ട്. അണിമ, മഹിമ, ഗരിമ, പ്രാപ്തി, പ്രാഗാമ്യം, ഈശിത്വം, വശിത്വം, ഇങ്ങനെയെല്ലാം പറയുന്ന ഐശ്വര്യങ്ങൾക്ക് പിന്നെയുള്ള സ്ഥാനമേ ഉള്ളൂ. ഈശ്വരനിൽ നിന്ന് പ്രാപ്തമാകേണ്ടതായ മുഖ്യമായ ഐശ്വര്യം എന്ന് പറയുന്നത് ഈശ്വരജ്ഞാനം തന്നെ. അത് തിരോഹിതമായിരിക്കുന്നു, അതാണ് മുഖ്യമായി ഇവിടെ പറയുന്നത്. അത് ഈശ്വര ഉപാസനയിലൂടെ തിരോഹിതമായത് ആവിർഭവിക്കുന്നു. അവിടെയാണ് പറയുന്നത് സ്വരൂപ പരിജ്ഞാനം, ഈശ്വര സ്വരൂപ പരിജ്ഞാനം കൊണ്ട് സിദ്ധിക്കുന്ന മുക്തി. അത് അപ്പൊ അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ രണ്ടാമത് പറഞ്ഞ അതുകൊണ്ട് നേരത്തെ പറഞ്ഞു, ഈശ്വരൻ തന്നെയാണ് ജീവനെങ്കിൽ എന്തുകൊണ്ട് ഈശ്വരന്റെ മറ്റൈശ്വര്യങ്ങൾ വരുന്നില്ല എന്ന് ചോദിച്ചു. അതും വരാം, അതിനുവേണ്ട അഭ്യാസങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതും വരാം. ജ്ഞാത്വാദേവം സർവപാശാ അപഹാനിഹി, ദേവനെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവപാശങ്ങളും ഇല്ലാതാകുന്നു, സർവപാശങ്ങളുടെയും നാശം സംഭവിക്കുന്നു. ദേവൻ ജ്ഞാത്വ ഈശ്വരനെ അറിഞ്ഞിട്ട് സർവപാശങ്ങൾക്ക് നാശം സംഭവിക്കുന്നു. ക്ഷീണേഹി ക്ലേശേഹി ജന്മ മൃത്യു പ്രഹാണിഹി, ക്ലേശങ്ങളെല്ലാം എങ്ങനെ ജ്ഞാത്വ, ദേവനെ അറിഞ്ഞിട്ട് ക്ലേശങ്ങൾ നശിക്കും. അല്ല, ക്ലേശങ്ങളെല്ലാം ഒരറ്റത്തിനെയും നശിപ്പിച്ച് നശിപ്പിച്ച് അവസാനം കൊണ്ടുവന്ന് അവസാനത്തെ ക്ലേശത്തെ നശിപ്പിക്കുക, അത് നടക്കുന്ന കാര്യമില്ല. ജ്ഞാത്വ ജ്ഞാനാഗ്നി സർവക്രമാണി ഭസ്മസാത് കുരുതി എന്ന് പറഞ്ഞതാണ്. അല്ലാതെ ഒരു ജന്മത്തിൽ ഓരോ കർമ്മങ്ങളായി നശിപ്പിക്കുക, അല്ലെങ്കിൽ അനേക ജന്മങ്ങൾ കൊണ്ട് ഈ കർമ്മങ്ങളെ നശിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അസംബന്ധമാണ്, സാധിക്കുന്ന കാര്യം. അല്ല, ഈ ഇവിടെ പറയുന്ന ക്ലേശങ്ങൾ എന്ന് പറയുന്നത് അതിന് കല്പിതമാണ്, വാസ്തവമല്ല. വാസ്തവമാണെങ്കിൽ മാത്രമേ അതിനെ ഇല്ലാതാക്കുന്നതിന് മറ്റെന്തെങ്കിലും ആവശ്യമുള്ളൂ. ഇതെല്ലാം കല്പിതമാണെങ്കിൽ അത് കല്പിതമെന്നുള്ള ബോധം തന്നെയാണ് അതിൻ്റെ നാശം. അതുകൊണ്ടാണ് പറഞ്ഞത് ജ്ഞാത്വ ഇവിടെ പറയുന്ന കാര്യമാണ്. സർവപാശങ്ങളും നശിക്കുന്ന ജ്ഞാനം കൊണ്ട് സർവക്ലേശങ്ങളും നശിക്കുന്ന അതുകൊണ്ട് അതുകൊണ്ടെന്തുവരുന്നു, ജന്മ മൃത്യു പ്രഹാണി, അവൻ്റെ ജന്മവും മൃത്യുവും അത് അവസാനിക്കുന്നു. അപ്പൊ തിരോഹിതമായി ഇവിടെ പ്രകടമാകുന്ന എന്താണ്? അറിവാണ്. അതാണ് തിരോഹിതമായിരുന്നത്, അതാണ് പ്രകടമാകുന്നത്, അതാണ് ഇവിടെ ഈശ്വരപ്രസാദം എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള മുക്തിയാണ് മുഖ്യം. പക്ഷെ ഇനി രണ്ടാമതൊന്നുണ്ട്, അണിമാതി ഐശ്വര്യങ്ങൾ, അതുകൊണ്ടല്ലോ അത് പറയുന്നു. തസ്യ അവിദ്യാന തൃതീയം ദേഹഭേദേ വിശ്വൈശ്വര്യം കേവല അപ്തകാമഹ. തസ്യ അവിദ്യാന, ഇനി ഈശ്വരനെ ഉപാസിച്ചു കഴിഞ്ഞാൽ തൃതീയം, അത് ബന്ധവുമല്ല മുക്തിയല്ല. മുക്തി ആദ്യം പറഞ്ഞല്ലോ. തൃതീയ സ്ഥാനം ഏതാണ്? ബ്രഹ്മലോകം. അത് അവിടെ ഒരു വീണ്ടും അവിടെ വരുന്നു എങ്കിലും അത് ജന്മം കൊണ്ടുള്ള സംസാരമല്ല, അത് ജന്മത്തെ ആശ്രയിച്ച് വരുന്ന സംസാരം അല്ല അത് ബ്രഹ്മലോക പ്രാപ്തി എന്ന് പറയുന്നു. അതുകൊണ്ട് ജന്മം കൊണ്ടുവരുന്ന സംസാരത്തിൽ നിന്ന് അത് വേറെയാണ്. പിന്നെ തത്വജ്ഞാനം കൊണ്ടുവരുന്ന മുക്തി അതുമല്ല, ക്രമമുക്തിയാണ്. അവിടെ ഒരു തരത്തിലുള്ള മുക്തിയിലൂടെ അവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പരമമുക്തിയെ പ്രാപിക്കാൻ. അതുകൊണ്ട് പറയുന്നു തസ്യ അവിധ്യാന, ഈശ്വരനെ ധ്യാനിക്കുന്നതുകൊണ്ട് തൃതീയം മൂന്നാമത്തെ ബ്രഹ്മലോകം. അവിടെ എന്താ പ്രത്യേകത? ദേഹഭേദേ, അവിടെ ഭിന്ന ദേഹമുണ്ട്. അവിടെ മാത്രമേ ഈ ഐശ്വര്യങ്ങൾക്കെല്ലാം പൂർണ്ണമായി പ്രകാശിക്കാൻ പറ്റൂ. ഇവിടെ ഈ ദേഹം തന്നെ തടസ്സമായിരിക്കും. വിശപ്പും ദാഹവും കാമവും ക്രോധവും എല്ലാം ഉണ്ടാക്കുന്ന ഈ ദേഹം എങ്ങനെയാ വിശ്വ ഐശ്വര്യത്തെ പ്രകടമാക്കുന്നത്? വിശ്വ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സർവ ഐശ്വര്യം. അത് കഴിയത്തില്ല. അങ്ങനെ ഒരു രോഗം വന്ന് പീഡകളൊക്കെ അനുഭവിക്കുമ്പോൾ സർവ ഐശ്വര്യം എങ്ങനെ ഈ ദേഹത്തിലൂടെ പ്രകടമാകും? നടക്കുന്ന കാര്യമില്ല. അതിന് അവിടെ തന്നെ പോകണം. ബ്രഹ്മലോകത്തിൽ പോയാൽ അവിടെ ഈ സർവ ഐശ്വര്യങ്ങളും അവിടെ കിട്ടും. അത് മൂന്നാമത്തെ സ്ഥാനമാണ്, ബന്ധത്തിനും മോക്ഷത്തിനും നിന്നും മാറിയിരിക്കുന്ന ഒരു സ്ഥാനമാണ്. സങ്കല്പം കൊണ്ടെല്ലാം ശ്രദ്ധിക്കുന്ന സ്ഥലം. സങ്കല്പിച്ചാൽ മതി. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, വിശ്വേശ്വര്യം കേവല അപ്തകാമഹ. അവൻ കാമങ്ങളെല്ലാം അപ്തനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന് മാത്രമേ ഉള്ളൂ എല്ലാ കാമങ്ങളും ഈ ലോകത്ത് പ്രാപിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ കാമ്യമായ ഒന്നിനെയും നേടാൻ വേണ്ടി പരിശ്രമിക്കണ്ട. ഇവിടെയാണെങ്കിൽ സമ്പത്തുണ്ടാക്കാൻ പരിശ്രമിക്കണം, യശസ്സുണ്ടാക്കാൻ പരിശ്രമിക്കണം. ഈ ലോകത്ത് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായാൽ പരിശ്രമിച്ച് ഇതൊക്കെ നേടാൻ പറ്റും. പക്ഷെ അവിടെ അതല്ല, അവിടെ അവൻ അപ്തകാമനായിരിക്കും. പരിശ്രമിച്ച് നേടേണ്ട ഒന്നുമില്ല അവിടെ, എല്ലാം കേവലം സങ്കല്പത്തെ മാത്രം ആശ്രയിച്ച് ഇരിക്കുന്നു. ശരിയായ എന്റർടൈൻമെന്റ് അവിടെ ഉള്ളൂ എന്നാ പറയുന്നു. ഇവിടെ എന്റർടൈൻമെന്റ് എത്രയൊക്കെ ആയാലും ശരി, എന്തൊക്കെ സൗകര്യങ്ങളുണ്ടായാലും ശരി, പൂർണ്ണമായും കിട്ടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് പീഡകളും അനുഭവിക്കേണ്ടി വരും, കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടി വരും, ധനനഷ്ടം സംഭവിക്കും, കീർത്തി ദോഷം സംഭവിക്കും, ആരോഗ്യക്ഷയം സംഭവിക്കും. പിന്നെ എങ്ങനെ സർവൈശ്വര്യപ്രാപ്തി കൊണ്ട് ഇവിടെ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ചെറിയ പ്രയോജനങ്ങളൊക്കെ ഉണ്ട്, അതിനാ ലോകത്ത് തന്നെ പോകണം. അതുകൊണ്ട് ഇവിടെ ഈ അണിമാതി ഐശ്വര്യങ്ങളെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും, ജീവന് സംഭവിക്കാം എങ്കിലും, അത് ശരിക്ക് വേണമെങ്കിൽ അവിടെ തന്നെ പോകണം, ബ്രഹ്മലോകത്ത് പോകണം. അതുകൊണ്ട് തന്നെ ഇനി പറയും, അങ്ങനെ അവിടെ ചെന്ന് പൂർണ്ണമായും ബ്രഹ്മലോകത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിച്ച് കഴിയുന്നവരെ ഈശ്വരൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഇങ്ങോട്ട് വിടും, അവിടെ പോയി കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറയുന്നു. അതവർക്ക് ഇഷ്ടമുള്ള കാര്യമില്ല, കാരണം അവിടെ ഫ്രീ ആയിട്ടിരിക്കുകയല്ലേ. ഇവിടെ ഇരിക്കുന്നവരെ ബ്രാഞ്ചിൽ പറഞ്ഞുവിടുന്ന പോലെ ഇവിടെ ആകുമ്പോൾ ഒരു ഉത്തരവാദിത്വമില്ലാതെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി കഴിയാം. അവിടെ പോയാൽ അത് പറ്റുമോ? ഉത്തരവാദിത്വങ്ങൾ വരും. അതുപോലെയാണ് ബ്രഹ്മലോകത്ത് നല്ല സുഖ സൗകര്യങ്ങളോടുകൂടി ഇരിക്കുന്നവരെ പറഞ്ഞ് ഇവിടെ വിടുമെന്നാണ്. ഉത്തരവാദിത്വങ്ങളുണ്ട്, വൈശ്വര്യയുക്തന്മാരായി അവിടെ ഇരിക്കാൻ പറ്റും. ഇവിടെ വന്നാൽ വീണ്ടും അതൊക്കെ നഷ്ടപ്പെടും, ഉണ്ടെങ്കിലും ഉപയോഗമില്ലാതെയാവും. അതാണ് നേരത്തെ പറഞ്ഞ എന്താണ്, ഈ ദേഹം കൊണ്ട് തിരസ്കൃതമായിരിക്കുന്നു, തിരോഹിതമായിരിക്കുന്നു എന്ന് പറയുന്നു. ദേഹം കൊണ്ട് മറഞ്ഞിരിക്കുകയാണ്. പക്ഷെ കേവല ആപ്തകാമനെന്ന് പറയുന്ന അവിടെ മാത്രമേ, അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്ലാനുണ്ടെങ്കിൽ ഉപാസന ചെയ്ത് നേരെ അവിടെ എത്തിച്ചേരുന്നു. അവിടെ ചെന്ന് ആപ്തകാമനായിരിക്കാം. ഇത്യവും അദ്യ ഇതെന്നെല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ജീവനും ഈശ്വരനും ഒന്നാണെങ്കിലും ജീവനിൽ എല്ലാ ഐശ്വര്യങ്ങളും തിരോഹിതമായിരിക്കുന്നു. അവിടെ ഐശ്വര്യമെന്ന് പറയുന്നത് കൊണ്ട് ജ്ഞാനത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജ്ഞാനത്തെ നേടി മുക്തനായിത്തീരുക. അല്ല, ഐശ്വര്യം എന്നുള്ളത് കൊണ്ട് അണിമാദികളാണെങ്കിൽ ഉപാസന ചെയ്ത് ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുക. ഇതല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് ജീവൻ ഈശ്വര സ്വരൂപനാണെങ്കിലും ജീവനിൽ ഐശ്വര്യമില്ല എന്ന് പറയുന്നതിന് സമാധാനം പറഞ്ഞു കഴിഞ്ഞു. ഐശ്വര്യം എല്ലാം ഉണ്ട്, അത് മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇക്കാര്യത്തെക്കുറിച്ച് അദ്വൈതികൾക്ക് തന്നെ സംശയങ്ങൾ വരാറുണ്ട്. അതിനെല്ലാം ഭാഷകാരൻ സമാധാനം പറഞ്ഞിരിക്കുകയാണ്.